അധ്യയനം 5 സൂത്രം 10 പത്താമത്തെ സൂത്രം സർവഭേദാത് അന്യത്ര ഇമേ മൂന്നാം അധ്യായത്തിലെ മൂന്നാം പാദം പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഉപാസനകളെ കുറിച്ച് അതിനുമുമ്പ് വന്ന ഉപാസന ഭാഗം നമ്മൾ ചർച്ച ചെയ്തില്ല. അധികരണത്തിൽ വന്നു എന്നാൽ ഈ പത്താം സൂത്രം അവിടെ ഒരു സൂത്രം ഒരു അധികരണമാണ്. കാരണം അതൊരു വിഷയം ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒരു അധികരണം. ഇത് ചർച്ച ചെയ്യുന്ന കാരണം ഒന്ന്, ഭക്ഷ്യകാരൻ ഉപാസനകൾ എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക അതിന് വേണ്ടി. പിന്നെ മറ്റൊന്നത് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമാണ്. ഇതൊരു ഇത് വച്ച് മനസ്സിലാക്കാം. ഈ ഉപാസനകളെ സംബന്ധിച്ച് ഭാഷ്യകാരൻ എങ്ങനെയാണ് വിചാരം ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രം ബ്രഹ്മസൂത്രം നമ്മൾ മനസ്സിലാക്കുകയും എന്നാൽ ഉപാസന പൂർണ്ണമായി അങ്ങ് വിടുകയും ചെയ്തു കഴിഞ്ഞാൽ ഉപാസന എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഭാഷ്യകാരൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് അറിയാൻ കഴിയാതെ അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മറ്റുള്ള എല്ലാ ഭാഗങ്ങളിലും ഉപാസനകളെ ഇങ്ങനെയാണ് ഭാഷ്യകാരൻ വിചാരം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഇതൊരു സാമ്പിൾ വടിക്കട്ട എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു സാമ്പിൾ സാധനമാണ്. ഇത് വെച്ച് ബാക്കിയെല്ലാം മനസ്സിലായി പോകും. ഇങ്ങനെയൊക്കെയാണ് ഉപാസനകളെ കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നെ ഉപാസന എന്താണെന്നുള്ള അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ അദ്വൈതത്തിൻ്റെ ആധുനിക വ്യാഖ്യാതാക്കൾ അത് വളരെ പ്രഗത്ഭരായ ആൾക്കാർ, പ്രസിദ്ധരായ ആൾക്കാർ പോലും ഈ ഉപാസനയും തത്വജ്ഞാനവും തമ്മിലുള്ള ആ വ്യത്യാസം ശരിയായി മനസ്സിലാക്കാതെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അദ്വൈതത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പലരും. അത് ആൾക്കാരുടെ ഒരുപാട് കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അദ്വൈതത്തെ ഇങ്ങനെയുള്ള ആകര ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കാതെ ഭാഷ്യത്തിൽ നിന്ന് പ്രകരണ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കുന്നു. അദ്വൈതത്തെ പഠിക്കുക പ്രകരണ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച്, എന്നിട്ട് പിന്നെ അദ്വൈത ആ അറിവ് വെച്ചുകൊണ്ട് ഭാഷ്യത്തിലും മറ്റുമുള്ള കാര്യങ്ങളെ വിശദീകരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ പൊതുവെ ഈ അറിയപ്പെടുന്ന നാട്ടിലറിയപ്പെടുന്ന വിദ്വാന്മാരെല്ലാം പറ്റുന്നൊരു ഒരു തകരാറ്, അവർ ഈ ഉപാസനയും തത്വജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റുന്നു, ഉപനിഷത്ത് ഏത് ഭാഗം കണ്ടാലും അതെല്ലാം തത്വജ്ഞാനമാണെന്ന് ധരിച്ച് അതിനെയെല്ലാം വ്യാഖ്യാനിച്ച് അതിൽ നിന്നെല്ലാം ഇത് കണ്ടെത്താൻ ശ്രമിക്കും. അത് ആൾക്കാരുടെ തെറ്റിദ്ധാരണയുണ്ടാകും. കാരണം അവരുടെ അടിസ്ഥാനമായ അറിവെന്ന് പറയുന്നത് ഈ പ്രകരണ ഗ്രന്ഥങ്ങളിൽ നിന്നുണ്ട്. എന്നാൽ അവരുടെ വിദ്വത്ത ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് തൊട്ട് സമ്മതിക്കത്തില്ല. ഈ അദ്വൈതത്തിൻ്റെ ആധികാരിക വക്താക്കളായി പ്രത്യക്ഷപ്പെടും, എഴുതും, പ്രസംഗിക്കും, ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകത്തേ ഉള്ളൂ. അദ്വൈതത്തെ സംബന്ധിച്ച് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഉപാസനാഭാവങ്ങളെ അദ്വൈതമായി വ്യാഖ്യാനിക്കുക എന്ന് വരുമ്പോൾ വൈദിക ഉപാസനയും ഇതും തമ്മിലുള്ള വ്യത്യാസം ആൾക്കാർക്ക് പിടികിട്ടാതിരിക്കും. ഇനി ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവരെ സംബന്ധിച്ചത് ജപവും ഭക്തിയും ആ രീതിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരർത്ഥവും മനസ്സിൽ വരും. എന്നുവെച്ചാൽ വൈദിക ഉപാസനയുമായിട്ട് അതൊന്നും യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ വൈദിക ഉപാസന എങ്ങനെയാണ് എന്നുള്ളത് ഭാഷകാരൻ പറയുന്നതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരം ഗ്രന്ഥങ്ങൾ നേരിട്ട് അധ്യയനം ചെയ്താലേ അത് മനസ്സിലാക്കും, അത് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ വലിയ വിദ്വാൻമാരെന്നും ജ്ഞാനികളും എന്നൊക്കെ കരുതുന്നവർ വരെ ഇതിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്, അബദ്ധങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അത് അവിടെയൊക്കെ പ്രസംഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുത്തൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും എന്ത് ആശയക്കുഴപ്പം സംഭവിച്ചിരിക്കുന്നുണ്ട്. അവരൊരിക്കലും അദ്വൈത ഭാഷ്യകാരൻ്റെ ആശയത്തെ ഉപാസനയെ സംബന്ധിച്ചോളൂ ഉൾക്കൊണ്ടിട്ടില്ല. അപ്പം അദ്വൈതം എന്തെന്ന് മനസ്സിലാക്കുന്നതിന് പഞ്ചദശിയും വിവേചൂടാമണിയും ആത്മബോധവും തത്വബോധവും ഒക്കെ മതി, അതിനകത്തെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അത് വെച്ചുകൊണ്ട് പിന്നെ ഉപനിഷത്തിനെ വ്യാഖ്യാനിക്കുക, അവിടെ തകരാറ് വരും. ഇത് മനസ്സിലാക്കിയിട്ട് അതെന്താണെന്ന് ഗ്രഹിക്കുക, അതാണ് വേണ്ടത്. അതുകൊണ്ടൊരു സാമ്പിൾ വെടിക്കട്ട് എന്നുള്ള നിലയ്ക്ക് എന്താണ് ഉപാസന ഭാഷകാരനെന്ന് ഇനി പല ഭാഗങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗങ്ങൾ വരും. ഒഴിവാക്കിയ ഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ഉപാസനകൾ ഒന്ന് അതിൻ്റെ യുക്തികളൊക്കെ മനസ്സിലാക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. പിന്നെ ഉപാസന ആയിട്ടാരും അതൊക്കെ മനസ്സിലാക്കി അനുഷ്ഠിക്കാനും പോകുന്നില്ല. അതെല്ലാം ബന്ധപ്പെട്ട ഭാഷകാരൻ ഇതെല്ലാം പറയുന്നത് ആ പാരമ്പര്യമായ വേദാധ്യയനം, വേദാർത്ഥ വിചാരം അതിനോടൊക്കെ ബന്ധപ്പെടുത്തിയാണ് ഈ ഉപാസന. അദ്വൈതാശയങ്ങളെപ്പോലെ സ്വതന്ത്രമായൊരു ചിന്തയായിട്ടില്ല. അദ്വൈതാശയങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് വേദം അധ്യയനം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആർക്ക് വേണോ ഒരാശയം എന്നുള്ള നിലയ്ക്ക് അത് ഉൾക്കൊള്ളാം. ഉപാസന അങ്ങനെയല്ല. ഉപാസന എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ശാഖകളിൽ ഉള്ള ശ്രുതി വാക്യങ്ങളെടുത്ത് പരസ്പരം ബന്ധപ്പെടുത്തി ആ ഉപാസന രൂപപ്പെടുത്തിയെടുക്കുകയാണ്. അതെങ്ങനെയാകാം? ഇതിനൊന്നും ഒരു ഐകരൂപ്യം ഇല്ല. അതൊക്കെ ഭാഷകാരം ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നുവെച്ചാൽ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തിയെടുക്കുകയാണ്. അത് ആ വേദാധ്യയന പാരമ്പര്യത്തിലൂടെ വരുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ കൂടുതൽ സൗകര്യം. പിന്നെ വേദാധ്യയനം എന്ന് പറയുമ്പോൾ പഴയ രീതിയിൽ ഗുരുമുഖത്ത് നിന്ന് അധ്യയനം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വായിക്കുന്നതും അധ്യയനമാണ്. എന്നിരുന്നാലും അതുമായിട്ട് നല്ല പരിചയം വേണം, വൈദിക വാക്യങ്ങളുമായിട്ട്, വേദവാക്യങ്ങളുമായിട്ട് പരിചയം വേണം. അദ്വൈതത്തിന് അതിൻ്റെ ആവശ്യമില്ല. വേദത്തെക്കുറിച്ച് പരാമർശിക്കാതെ തന്നെ ഇന്നിപ്പോൾ ആൾക്കാർ, ആധുനികരായ ആൾക്കാർ അദ്വൈതത്തെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതാവശ്യമില്ല, ആശയം മനസ്സിലാവും. പക്ഷെ ഇതങ്ങനെയല്ല. ഇവിടെ തന്നെ പറയുന്ന പ്രാണോപാസനയെക്കുറിച്ചാണ്. വാജിനാം ഛന്ദോഗാനാം ച പ്രാണസംവാദേ ശ്രേഷ്ഠഗുണാന്വിതസ്യ പ്രാണസ്യോപാസ്യത്വം ഉക്തം. വാജി എന്ന് പറയുന്നത് വാജസ്നേയ ശാഖ, ബൃഹധാരണയെ നമ്മൾ പഠിച്ചു. പിന്നെ ഛന്ദോഗശാഖ. ഇവിടെ രണ്ടിടത്തും വരുന്നുണ്ട് പ്രാണസംവാദം. ഇവിടെ രണ്ടിടത്തും പ്രധാനമായിട്ടും ശ്രേഷ്ഠ ഗുണാനിതസ്യ പ്രാണസ്യ ഉപാസ്യത്വം ഉക്തം. പ്രാണോപാസനയെ കുറിച്ചാണ് പറയുന്നത്. ശ്രേഷ്ഠ അതടുത്ത് പറയും, ജ്യേഷ്ഠ ശ്രേഷ്ഠ എന്നാണ് ബുദ്ധധാരണത്തിൽ ആറാം അധ്യായത്തിൽ ഒന്നാമത്തെ മന്ത്രം തന്നെ തുടങ്ങും. പ്രാണോവൈ ജ്യേഷ്ഠ ശ്രേഷ്ഠ എന്നാണ്. പ്രാണനാണ് ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായിരിക്കുന്നു എന്ന് പ്രാണനെ ഉപാസിക്കാൻ പറയണം. അവിടെ അങ്ങനെ പ്രാണനെ കുറിച്ച് ഭാവന ചെയ്യുന്നു. പ്രാണൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രാണൻ തന്നെ. ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിൽ ഈ ശരീരത്തിൽ ജീവനെ നിലനിർത്തുന്നതിന് ആധാരമായിരിക്കുന്ന ആ പ്രാണൻ തന്നെ, ആ പ്രാണസംബന്ധിയായ ഭാവനയാണ് പ്രാണോപാസന. വൈദികൻ അങ്ങനെ പ്രാണനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്നാണ് ഇതേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ഉപാസ്യം, ഉപാസനയ്ക്ക് വിഷയമായിരിക്കുന്നത് പ്രാണനാണ്, അതവിടെ പറഞ്ഞു എന്നുള്ളതാണ് രണ്ട് ശാഖകൾ. ഇനി രണ്ട് ശാഖകളിലെയും പ്രാണ ഉപാസനയെക്കുറിച്ചാണ് ഇവിടെ ചിന്തിക്കുന്നത്. വാഗാദയോ വിഹി തത്ര വസിഷ്ഠത്വാദി ഗുണാന്വിത ഉക്താഹ. അവിടെ വാഗാദികൾ വസിഷ്ഠത്വം, പ്രതിഷ്ഠ, ആയതനം ഇങ്ങനെയുള്ള ഗുണങ്ങളോടുകൂടി പറഞ്ഞു. അവിടെ ഈ പ്രാണൻ എന്ന് പറയുന്നു പ്രാണാഹ എന്ന് ബഹുവിനത്തിൽ പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം കൂടി എടുത്തുകൊണ്ടാണ്, ഇന്ദ്രിയം മനസ്സ് എല്ലാത്തിനും എടുത്തുകൊണ്ടാണ്. അതിൽ മുഖ്യനായ പ്രാണനെ കുറിച്ച് പറയുമ്പോൾ മുഖ്യപ്രാണൻ എന്ന് പറയും. ഉപനിഷത്തുകൾ പൊതുവെ അങ്ങനെയാണ് പറയുന്നത്. അവിടെ ഓരോ പ്രാണന്മാരും ഇന്ദ്രിയങ്ങൾ അഭിമാനിച്ചിരുന്നു. ഉദാഹരണമായിട്ട് വാഗേന്ദ്രിയം അഭിമാനിച്ചിരുന്നു, ഞാൻ വസിഷ്ഠനാണ് എന്നാണ്. പൊതുവെ പറഞ്ഞാൽ അത് ശ്രേഷ്ഠത്വമാണ്. എന്നാലും വിശേഷിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ വൈദിക കാലത്ത് ഇത് വൈദികന്മാരുടെ ഇടയിൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. വൈദികന്മാരെന്ന് പറയുമ്പോൾ വൈദിക ബ്രാഹ്മണരുടെ ഇടയിൽ ചർച്ച ചെയ്തിരുന്ന കാര്യം, വൈദിക ബ്രാഹ്മണ ഗോത്രങ്ങളുടെ ഇടയിൽ നടന്നുകൊണ്ടിരുന്ന കാര്യമാണ് മുഖ്യമായിട്ട്. ക്ഷത്രിയ ഗോത്രങ്ങളിലും ഉണ്ടായിരുന്നു, അതും പല സന്ദർഭങ്ങളിലും വരുന്നുണ്ട്. അതിന് പ്രധാനമായി വരുന്നത് എല്ലാം ഗോത്ര സംസ്കാരത്തിൻ്റെ ഭാഗം, ബ്രാഹ്മണ ഗോത്രങ്ങളുടെ ചർച്ച ചെയ്തിരുന്ന ഒരു ഭാഗം. മറ്റു ഗോത്രങ്ങളിൽ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെയൊന്നും അത്ര വലിയ പ്രധാനമായി ഇത് ചർച്ച ചെയ്തിരുന്നുണ്ട്. നമ്മൾ ചരിത്രപരമായി നോക്കുമ്പോൾ അവിടെ വാക്കിനെ ആശ്രയിച്ചാണ് അന്നവർ ജീവിച്ചിരുന്നു. വാക്കിനെ ആശ്രയിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ വിദ്യ എന്ന് പറയുന്ന ഈ വേദം ചൊല്ലുകയാണ്, ഇത് ചൊല്ലുക എന്നുള്ളതാണ്. ഇത് പാരമ്പര്യമായി ചൊല്ലുക, അങ്ങനെ പാരമ്പര്യമായി ചൊല്ലിക്കഴിഞ്ഞാൽ ഇതിൽ അറിവുള്ളവരായി, ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് കർമ്മങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അപ്പോൾ പുരോഹിതനായി. അങ്ങനെ പുരോഹിതനായി കഴിഞ്ഞാൽ കാശ് കിട്ടും, കാശ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലവണ്ണം ജീവിക്കാം. അപ്പോൾ വസിഷ്ഠനായിരിക്കുക എന്ന് പറഞ്ഞാൽ വാക്കിനെ കൊണ്ട് ജീവിക്കുന്നവനെന്നാണ്, വസ്ഥേ എന്നാണ്. എന്നിൽ വസിഷ്ഠത്വ ഗുണമുണ്ടെന്ന് വാഗിന്ദ്രിയം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരുവൻ വാക്കുപയോഗിച്ച് നല്ലവണ്ണം ജീവിക്കുന്നു. മനസ്സായതനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് പറയുന്നു. മനസ്സിനെ ആശ്രയിച്ച് ആണ് ബാക്കിയുള്ള എല്ലാ വ്യാപാരങ്ങളും നടക്കുന്നു, പ്രവൃത്തികളെല്ലാം നടക്കുന്നു, ഇന്ദ്രിയ വ്യാപാരങ്ങൾ. അതുകൊണ്ട് അത് സർവത്തിന് ഇരിപ്പിടമായിരിക്കുന്നു. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചും അതതിൻ്റെ അഭിമാനങ്ങളുണ്ട്. അത് ഭാഷകാരൻ വ്യാഖ്യാനിക്കുമ്പോൾ പറയും, ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകളാണ്. അങ്ങനെ ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങൾക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അത് ഇന്ദ്രിയ ദേവതകളായിട്ടിടുന്നു. ഒന്നുകിൽ ഇന്ദ്രിയമെന്ന് പറയുന്ന ഉപാധിയിലൂടെ പ്രകടമാകുന്ന ചൈതന്യങ്ങൾ അങ്ങനെ എടുക്കുക, അത് തന്നെ ദേവത എന്ന് പറയുന്നു. അവിടെയാണ് അഹം അഭിമാനവും പരസ്പര വിവാദവും എല്ലാം ചൈതന്യത്തിലല്ലേ സംഭവിക്കത്തുള്ളൂ. അതും ഭാഷകാരൻ പറയുന്നുണ്ട്. അങ്ങനെ വാഗേന്ദ്രിയം, ശ്രോത്രേന്ദ്രിയം, ശ്രവണേന്ദ്രിയം, ഓരോ ഇന്ദ്രിയങ്ങളും അവരവരുടെ ഗുണം പ്രതിഷ്ഠ, ചക്ഷുനിരം പറയും ഞാനാണ് പ്രതിഷ്ഠ, ഇങ്ങനെ ഓരോരോ ഗുണങ്ങളെ ഓരോരുത്തരും സ്വന്തമാക്കിയിട്ട് ഇവർ തമ്മിൽ വിവാദമുണ്ടായി. എനിക്കിന്ന ഗുണമുണ്ട്, എനിക്കിന്ന ഗുണമുണ്ട്. ഈ പ്രാണന്മാരെല്ലാം തമ്മിൽ കലഹിച്ചു. കലഹിച്ചു കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ പ്രജാപതിയെ സമീപിച്ചു ഇതിനൊരു തീർപ്പുണ്ടാക്കാൻ. പ്രജാപതി പറഞ്ഞാൽ നിങ്ങൾ പരീക്ഷ നോക്കുക, നിങ്ങൾ ആരാണോ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത്, അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ആർക്കാണ് ശക്തി എന്നുള്ളത്. വാഗേന്ദ്രിയം ഒരു വർഷത്തേക്ക് ശരീരത്തു നിന്ന് വിട്ടുനിന്ന് തിരിച്ചു വന്ന് ചോദിച്ചു എന്താ സംഭവിച്ചത്. ബാക്കിയുള്ളവർ പറഞ്ഞു സംസാരിക്കാൻ പറ്റിയില്ല, ബാക്കി ഒരു പ്രശ്നം ഉണ്ടായില്ല. ശ്രവണേന്ദ്രിയം ഒരു വർഷം പോയിട്ട് തിരിച്ചു വന്ന് ചോദിച്ചു എന്ത് സംഭവിച്ചു, ഒന്നും കേൾക്കാൻ പറ്റിയില്ല, ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയായിരുന്നു. ചക്ഷുരേന്ദ്രിയും പോയി ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് ചോദിച്ചു എന്ത് സംഭവിച്ചു, കാണാൻ പറ്റിയില്ല, ബാക്കിയെല്ലാം റെഡിയായി. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും പറഞ്ഞു. അവസാനം മുഖ്യപ്രാണൻ എന്ത് ചെയ്തു, ശരീരത്തിൽ നിന്ന് ചാടി പുറത്തിറങ്ങാൻ തുടങ്ങിയതും ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെല്ലാം ഭയന്ന് വിറച്ച് അവിടെ എല്ലാം ശക്തി നഷ്ടപ്പെട്ടു. അവിടെ പറയുന്നത് സിന്ധുദേശത്തിലെ കുതിരയെ അതിൻ്റെ എല്ലാ ബന്ധനങ്ങളും അഴിച്ചു വിട്ടിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അതുപോലെ പ്രാണൻ ഈ ശരീരത്തിൽ നിന്നൊരു കുതിപ്പ് കുതിച്ചതും എല്ലാവരും തടങ്ങി. അവരെല്ലാം പറഞ്ഞു പോകല്ലേ, ഇവിടെ തന്നെ ഇരിക്കണം, ഞങ്ങൾക്കൊന്നും ശേഷിയില്ലാതെ ആകുന്നു. മറ്റുള്ളവരെല്ലാം ഒരു വർഷം പുറത്തു നിന്നിട്ടും ഒന്നും സംഭവിച്ചില്ല ബാക്കിയുള്ളവർക്ക്. ഇതെല്ലാവരെയും ബാധിച്ചു. അങ്ങനെ ബാധിക്കുമ്പോൾ ഉള്ള കാര്യമാണ് അടുത്ത് പറയുന്നത്. വാഗാദിയോ വിഹി തത്ര വസിഷ്ഠത്വ അതി ഗുണാന്യതാവുക. വാഗാദികളെ ഓരോന്നിനെയും വസിഷ്ഠത്വം പ്രതിഷ്ഠ തുടങ്ങിയ ശ്രേഷ്ഠത്വം തുടങ്ങിയ ഗുണങ്ങളോടുകൂടി അവിടെ പറഞ്ഞു ബൃഹദാരണ്യത്തിൽ. തേജഗുണാഹ പ്രാണേപുന പ്രത്യർപ്പിതാഹ. പ്രാണൻ ഇങ്ങനെ ചാടിപ്പോകാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും മര്യാദ പഠിച്ചു, എല്ലാവരും പ്രാണന് കീഴടങ്ങി. അവർ പറഞ്ഞു, യദ്വ അഹം വസിഷ്ഠാസി ത്വം തദ്വസിഷ്ഠോസി. ഞാൻ വസിഷ്ഠനാണെങ്കിൽ നീയും വസിഷ്ഠനാണ്, ഞാൻ പ്രതിഷ്ഠ ആണെങ്കിൽ നീയും പ്രതിഷ്ഠയാണ്, ഞാൻ ആയതനമാണെങ്കിൽ നീയും ആയതനമാണ്. ഇങ്ങനെ എല്ലാവരും പ്രാണനെ സ്തുതിക്കാൻ തുടങ്ങി. ഇതൊന്നും എനിക്ക് മാത്രം അവകാശപ്പെട്ടല്ല, എന്ന് വെച്ചാൽ നിന്നിൽ നിന്നാണ് ഈ സംഗതികളെല്ലാം ഞങ്ങൾക്ക് വന്നത്. അപ്പോൾ പ്രാണന്റെ മേൽക്കോയ്മ എല്ലാവരും അംഗീകരിച്ച് അതാണ് ഈ പറയുന്നത്. 6-1 പതിനാലെന്ന് വരുമ്പോൾ ഉപാസന തീരുന്ന ഭാഗത്ത്, 6-1-1 ഉപാസന തുടങ്ങുന്നത്, ഉപാസനയെ കുറിച്ച് പറയുന്നത് 6-1-14 ഉപാസന അവസാനിക്കും. അതാണ് തേജ ഗുണാഹ പ്രാണയെ പുനഃപ്രത്യർപ്പിത. പിന്നീട് ആ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വസിഷ്ഠത്വാദി ഗുണങ്ങളെല്ലാം പ്രാണനൽ സമർപ്പിച്ചു. യദ്വാഹം വസിഷ്ഠാസീത്വം തദ്വസിഷ്ഠോ സ്ഥിത്യാദിന. ഇതാണ് ബൃഹദാരണ്യത്തിലെ സംഭവം. പ്രാണോപാസന അങ്ങനെയാണ്. അവിടെ പ്രാണൻ ഉപാസന എന്ന് പറഞ്ഞാൽ ഈ മന്ത്രങ്ങൾ, അതിൻ്റെ അർത്ഥത്തോടുകൂടി അർത്ഥബോധത്തോടുകൂടി അത് ചിന്തിക്കുക എന്നുള്ളതാണ്. അർത്ഥം അത് മുഖ്യമായ കാര്യമാണ്, അല്ലാതെ വേദം ചൊല്ലുന്നു എന്നും പറഞ്ഞ് രാഗത്തിൽ കണാകണാന്ന് പറഞ്ഞ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന അതുകൊണ്ട് ഒരു ഗുണമില്ല. എന്തെങ്കിലും അദൃഷ്ടം ഉണ്ടായാൽ ഉണ്ടാവുമെന്നിരിക്കും. അത് വായും വിളിച്ച് കേട്ടോണ്ടിരുന്നിട്ട് ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ വേദം ചൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. ടേപ്പ് റെക്കോർഡറും ചൊല്ലും, അതിൽ പറഞ്ഞു കൊടുക്കാതും ചൊല്ലും. അങ്ങനെ ചൊല്ലുന്നവരെ കുറിച്ച് യാസ്കൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കഴുതകളാണ്. അതുകൊണ്ട് വേദം ചൊല്ലുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, അർത്ഥം കൂടെ ചിന്തിച്ചിട്ട് ചൊല്ലണം. അല്ലെങ്കിൽ തൂണെന്നും പറയാം, വെറും തൂണ്, ഉത്തരം താങ്ങികളെന്ന് മലയാളത്തിൽ പറയും. വേദമെന്ന് പറയുന്ന ഭാരത്ത് ചുമന്നുകൊണ്ട് ജീവിക്കുന്നു. കഴുതയുന്നൊരർത്ഥം അതിനുണ്ട്, ഞാൻ ആ അർത്ഥം പറയാറുണ്ട്. ഭാരത്തെ വഹിക്കുന്നവൻ, യാതൊരു പ്രയോജനവുമില്ല. വേദം പഠിച്ചു എന്ന് പറഞ്ഞൊരു അഭിമാനമൊന്നും വെച്ചിട്ടൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ശൂദ്രന്മാർക്ക് അഭിമാനം കൊടുക്കും. ഞങ്ങൾക്കൊന്നും വേദം പഠിക്കാൻ ഒരു അവകാശമില്ലായിരുന്നു, ഇപ്പം ഞങ്ങൾ പഠിച്ചിരിക്കുന്നു. ഒരു കാര്യമില്ല, അർത്ഥം മനസ്സിലാകണം, അത് മുഖ്യമാണ്. കഴുതാന്ന് പറയുന്നു അതുപോലല്ലേ, തൂണ് പോലെ താങ്ങി പിടിച്ചോണ്ട് നിൽക്കല്ലേ ഭാരം. സംശയം ഉണ്ടെങ്കിൽ ഒരു കഴുതയുടെ പുറത്ത് 100 കിലോ വെച്ചിട്ട് നോക്കുക, അത് അനങ്ങാതെ അവിടെ തന്നെ ആയിരിക്കും. പിന്നെ ഡ്രൈവ് ചെയ്യാണില്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയാം. ഭാരം ചുമക്കുന്ന ആരായ കാരണം പറയാറില്ലേ, കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുമ്പോലെ ഗർദ്ദഭം. അതുകൂടെ വെച്ചുകൊണ്ടാണ് പറയുന്നത്, അതിനും പ്രമാണമുണ്ട്. അതുപോലെ വേദ എന്ന് പറയുന്ന വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല. അതിൻ്റെ അങ്ങനെ അർത്ഥഗ്രഹണപൂർവകം മീമാംസയിൽ തന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. വെറും ശബ്ദഗ്രഹണം മാത്രമാണ്. ശബ്ദം ഗ്രഹിച്ചിട്ട് അഭിമാനിച്ചിട്ട് ഒരു കാര്യമില്ല. അവര് പ്രത്യേകം പറയുന്നുണ്ട്, ഒരു ശബ്ദഗ്രഹണം മാത്രമാണ് വേദം. ശബ്ദഗ്രഹണത്തെയും വേദാധ്യയനം എന്ന് പറയാം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അർത്ഥം വേണം, അർത്ഥഗ്രഹണപൂർവകം എന്നാണ്. സ്വാധ്യായോ അധ്യയതവ്യ എന്ന് പറയുന്ന അധ്യയന വിധി അർത്ഥഗ്രഹണപൂർവക വേദാധ്യയനത്തെയാണ് വിധിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഷഡംഗങ്ങളൊക്കെ എന്തിനാ വേദാധ്യയനത്തിന്? അതുകൊണ്ട് വെറുതെ ഇങ്ങനെ കണകണാന്ന് ചൊല്ലിയിട്ട് വേദം ചൊല്ലുന്നു, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ടേപ്പർ കാർഡർ പറയുന്ന പോലെയുള്ളൂ. വേദം ചൊല്ലിയാൽ അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാവും. ഇന്നിപ്പോൾ അർത്ഥം മനസ്സിലാക്കാൻ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ. പഴയതുപോലെ ഒരാളെ പഠിപ്പിക്കണമെന്നില്ല, വായിച്ചും മനസ്സിലാക്കുക, എങ്ങനെയെങ്കിലും മനസ്സിലാക്കണം. എന്തായാലും ഇവിടെ ഭാഷകാരം പറയുമ്പോൾ ഓരോ പദങ്ങളും വ്യാഖ്യാനിച്ച് അതിൻ്റെ അർത്ഥത്തെ ആ ഭാഗം എടുത്ത് വായിച്ചു നോക്കുക. ബൃഹദാരണ്യത്തിൽ ആറാധ്യായത്തിൽ അവിടെ വിശദമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് എല്ലാ വശങ്ങളെക്കുറിച്ചും. എന്താണ് പ്രാണോപാസന, എന്താ ഗുണദോഷങ്ങളെക്കുറിച്ചല്ല. അപ്പോൾ ഇത് ബൃഹദാരണ്യത്തിൽ ഇങ്ങനെയാണ് അവസാനം എല്ലാവരും പ്രാണന് കീഴടങ്ങി പറയുന്നു. എല്ലാ ഗുണങ്ങളും അങ്ങനെയുണ്ട്, അങ്ങ് ശ്രേഷ്ഠനാണ് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഉപാസ്യമായി മുഖ്യപ്രാണൻ അവിടെ പറയുന്നത്. അപ്പോൾ ഈ ഓരോ ഉപാസനയുടെ ഫലവും പറയുന്നുണ്ട്. വസിഷ്ഠനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സുഖമായി ജീവിക്കാം എന്നാണ്, അങ്ങനെ ഉപാസിക്കുന്നു. അതിൻ്റെ ഫലം പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ അവന് ജീവിതത്തിൽ നല്ല ഉറപ്പുണ്ടാകുന്നു. ഗുണങ്ങളാണ് കൂട്ടത്തിൽ അവൻ പ്രതിഷ്ഠയുള്ളവനാകുന്നു, വസിഷ്ഠനായിത്തീരുന്നു അവരുടെ ഇടയിൽ. അതെല്ലാം പറയുന്നത് അന്ന് അർത്ഥം ഉള്ളതുമാണ്. കാരണം വേദ ആണ് അന്നത്തെ മുഖ്യ ജീവനോപാധി എന്ന് പറയുന്നു. ഇന്ന് നമ്മൾ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സയൻസും മറ്റും പഠിക്കുന്നുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടും, അത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ല പ്രതിഷ്ഠയും വസിഷ്ഠയും എല്ലാം ഉണ്ടാവും, നല്ല ഫ്ലാറ്റൊക്കെ വാങ്ങിക്കുക, അവിടെ താമസിക്കുക. അതുതന്നെയാണ് പണ്ടും. ഇതിൻ്റെ സംഗതി ഇത് തന്നെയാണ് അവിടെയും പറയും. അപ്രത്യേകം ഭാഷകാരം പറയും, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ കൂട്ടത്തിൽ വച്ച് നിനക്ക് നല്ല വാസം, നീ നല്ലവണ്ണം ജീവിക്കും വസിക്കും എന്നാണ്. കാരണം അന്ന് വേറെ ഇതുപോലെ അധികം അധ്വാനിക്കാതെ ജീവിക്കാൻ പറ്റിയ വേറൊന്നുമില്ല. ബാക്കിയുള്ളതെല്ലാം ശൂദ്രന്മാരുടെ ജീവനോപാധിയാണ്, അതൊക്കെ ഒരുപാട് വേർക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ സുഖമായി ജീവിക്കാൻ പറ്റിയ ഇത് ഈ വേദാധ്യയനമാണ്. അതുകൊണ്ട് നിന്റെ ജ്ഞാതികളിൽ ബന്ധുക്കളുടെ ഇടയിൽ നിന്റെ കൂട്ടത്തിൽ ഉള്ളവരുടെ ഇടയിൽ നിനക്ക് വലിയ പ്രതിഷ്ഠ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതാണെന്ന് വൈദികന്മാർക്ക് സംഭവിച്ചിരുന്നത്. അവരുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് അവർ പറയുന്നതാണ്, വെറും ഒരു ഭാവനയാണ്. അത് സാറിന് നമ്മൾ പറയാറില്ലേ, കുട്ടികളോട് പറയും നീ പഠിക്കണം, പഠിച്ച് എല്ലാം പരീക്ഷ വലുതായി കഴിഞ്ഞാൽ നിനക്ക് വലിയ ഉദ്യോഗം കിട്ടും എന്നൊക്കെ പറയുന്ന പോലെയല്ല. വിദ്യാഭ്യാസം കൊണ്ടുള്ള ഗുണങ്ങൾ കുട്ടികളോട് പറയും പോലെ അതുതന്നെയാണ് വേദം പറയുന്നത്. അന്ന് ബൗദ്ധികമായ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഇതേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ ചൊല്ലുക, ആൾക്കാരെ കൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക, അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുക, അതാണ് ഈ പറയുന്നത്. ഇനി അന്വേഷാമപ്പി തുശാഖിനാം കൗശീതകി പ്രഭൃതിയിനാം പ്രാണസംവാദേഷു, മറ്റ് ശാഖകളിലും ഉണ്ട് പ്രാണസംവാദം. അധാതു നിശ്രേയസ ആദാനം ഏതാഹ വൈ ദേവതാഹം ശ്രേയസേ വിവദമാനാഹ ഇത്യവം ജാതീയകേഷു പ്രാണസ്യ ശ്രേഷ്ഠിമുക്തം നതു ഇമേ വസിഷ്ഠത്വാദിയോപി ഗുണഃ ഉക്താഹ. ഇനി മറ്റു പല സന്ദർഭങ്ങളിലും ഇതേ പ്രാണസംവാദം വരുന്നുണ്ട്. ഉദാഹരണത്തിൽ മാത്രമാണ് അവിടെ ഇത് തന്നെ പറയുന്നത്. ഈ ദേവതകൾ പ്രാണന്മാർ അവരവരുടെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കി. പക്ഷെ അവിടെ പ്രാണൻ ശ്രേഷ്ഠനാണെന്ന് പറയുന്നുണ്ട്. തുമേ വസിഷ്ഠത്വാദയോപി ഗുണാവുക്ത. അവിടെ ഓരോന്നിനെ സംബന്ധിച്ചും ആയത്തനം വസിഷ്ഠത്വം പ്രതിഷ്ഠ തുടങ്ങിയ ഗുണങ്ങളൊന്നും പറയുന്നില്ല ഇന്ദ്രിയങ്ങൾ. എന്നാൽ ഇത് രണ്ടും പ്രാണോപാസനയുമാണ്. ഒരിടത്ത് ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു ഒരു ശാഖയിൽ, വേറൊരു ശാഖയിൽ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞില്ല. രണ്ടും പ്രാണോപാസനയാണ്. അപ്പം ഇവിടെയാണ് ഭാഷ്യകാരൻ വിചാരം ചെയ്യുന്നത്. ഇതൊക്കെ ഓരോ പറഞ്ഞാൽ ഓരോ ഗോത്രങ്ങളിൽ ബ്രാഹ്മണ ഗോത്രം എന്ന് പറയുന്നതന്നെ ഒന്ന്, അതിൽ തന്നെ പല ഗോത്രങ്ങൾ. ഓരോ ഗോത്രങ്ങളിലും വേദം അധ്യയനം ചെയ്തപ്പോൾ അതിന് വ്യത്യാസങ്ങളൊന്നു, ചിലത് എടുത്ത് ചിലത് വിട്ടുപോയി, ചിലടത്ത് ചിലത് കൂട്ടിച്ചേർത്തു. അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ കുടുംബങ്ങൾ പിരിഞ്ഞു പോകുമല്ലോ. അച്ഛനമ്മ മക്കൾ എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒരു കുടുംബമായി താമസിച്ചു, അതിൽ നിന്ന് ആൾക്കാർ പിരിഞ്ഞു പോയി വേറെ കുടുംബങ്ങളാകും. അപ്പോൾ പോകുന്ന ഒരു വേദാധ്യയനം കൊണ്ടുപോകും, അവിടെ മറ്റു പലതിനോടും കൂടിച്ചേരും. അപ്പോൾ ഇതിൽ കുറേയൊക്കെ അങ്ങോട്ട് മാറിപ്പോകും, അവിടെ ചിലപ്പോൾ കുറച്ച് കൂട്ടിച്ചേർക്കും. അങ്ങനെയാണ് വേദത്തിന് അനേക ശാഖകളുണ്ടായത്. അത് ചരിത്രപരമായി മനുഷ്യന് സംഭവിച്ചൊരു പരിണാമമാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊക്കെ കണക്കിലെടുക്കണം. അപ്പം മറ്റു ചില ശാഖകളിൽ ഇത് കാണുന്നില്ല, ഈ വസിഷ്ഠത്വതകൾ കാണുന്നില്ല, ഡിലീറ്റായിപ്പോയി. അങ്ങനെ സംഭവിക്കുന്നു. പിന്നെ ഇവരുമായിട്ടുള്ള സമ്പർക്കമില്ലാതെ വരാം. അങ്ങനെയൊക്കെ വരുമ്പം കാലക്രമേണ കുറച്ചൊക്കെ വിട്ടുപോകും. ഇത് എഴുതി വയ്ക്കുന്ന സമ്പ്രദായം ഇല്ലല്ലോ, എല്ലാം ഓർമ്മയിൽ നിന്ന് പറയണ്ടേ, അല്ലെങ്കിൽ നാക്കിൽ ഉറപ്പിച്ച് പറയണ്ടേ. ചിലപ്പോൾ അത് വിട്ടുപോയാൽ ബ്രെയിനിനെ ആശ്രയിച്ചല്ല എല്ലാം ഇരിക്കുന്നു. അങ്ങനെ വ്യത്യാസം കാണുന്നുണ്ട്. ഇതൊക്കെ ദൈവം നേരിട്ട് പറഞ്ഞു കൊടുത്തു എന്നാ പറയുന്നത്. ഈ പറയുന്ന മഹാബുദ്ധിമാനായ ശങ്കരാചാര്യൻ അതാ പറയുന്നത്, ദൈവം പറഞ്ഞു കൊടുത്തു. ഈ മിസ്റ്റേക്കുകളൊക്കെ എങ്ങനെ ദൈവത്തിനും പറ്റിയോ എന്ന് ചിന്തിക്കേണ്ടി വരും. ഒരിടത്ത് ഈ ഗുണങ്ങളുണ്ട്, വേറെടുത്ത് ഇതില്ല. രണ്ടും എന്നാ പ്രാണ ഉപാസനയാണ്. അപ്പം ഇതിനെ ശരിപ്പെടുത്തണമെങ്കിൽ, ശരി ദൈവം പറഞ്ഞതിനായിക്കോട്ടെ ശരിയാക്കിയെടുക്കണമെങ്കിൽ പിന്നെ അവിടെ മനുഷ്യൻ്റെ ബുദ്ധി വേണം. ആ ബുദ്ധിയാണ് ഇവിടെ ഇപ്പോൾ പ്രയോഗിക്കുന്നത് ഭാഷകാരൻ. തത്ര സംശയം കിമിമേ വസിഷ്ഠത്വാദിയോ ഗുണാഹ കുജദുക്താഹ അന്യത്രാപി അസ്യേരൻ ഉത ന അസ്യേരൻ അസുക്ഷേപണ എന്നാണ്. അസ്യേരൻ ഏത് വ്യക്തിയാണ്? അവിടെ കൂട്ടിച്ചേർക്കണമോ അതോ വേണ്ടയോ എന്നാണ്. അതായത് ഒരിടത്ത് വസിഷ്ഠത്വാദി ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു, വേറൊരിടത്ത് അതില്ല. അപ്പം ഇതിനെ അവിടെ കൊണ്ടുപോയി കൂട്ടിച്ചേർക്കണമോ? ഇതാണ് ഇവിടുത്തെ ചർച്ച. ഇത് ദൈവം പറഞ്ഞാണെങ്കിൽ പിന്നെ മനുഷ്യനെന്തിനാ കൊണ്ടുപോയി കൂട്ടിച്ചേർക്കുന്നു? ദൈവം പറഞ്ഞ അതുപോലല്ലേ സ്വീകരിക്കേണ്ടത് അല്ലേ? ദൈവമാണ് ഈ രണ്ട് ശാഖകാർക്ക് രണ്ട് രീതി വേദം പറഞ്ഞു കൊടുത്തതെങ്കിൽ പിന്നെ എന്തിനാ മനുഷ്യൻ ഇതിനെ അവിടെ കൊണ്ട് കൂട്ടിച്ചേർക്കുന്നു? ഇപ്പൊ കൂട്ടിച്ചേർക്കണോ വേണ്ടെന്നാണ് ഇവിടുത്തെ ചർച്ച. ഭാഷകാരൻ പറയും കൂട്ടിച്ചേർക്കണമെന്ന്. അപ്പൊ ഇത് മനുഷ്യൻ ചെയ്യുന്ന പണിയാണോ ദൈവം ചെയ്യുന്ന പണിയാണോ എന്ന് ചിന്തിക്കണം. അതാണ് തത്ര സംശയ കിമിമേ വസിഷ്ഠത്വാദയോ ഗുണ ക്വചിത് ഉക്ത. ഒരു ശാഖയിൽ പറഞ്ഞ ഗുണങ്ങൾ അന്യത്രാപി അസ്യേരൻ അന്യത്ര കൂട്ടിച്ചേർക്കണമോ ഉത നാസ്യൻ അതേ വേണ്ടയോ തത്ര പ്രാപ്തം താവുന്ന അസ്യേരൻ ഇതി വേണ്ട എന്ന് പറയുന്നു ആര് പൂർവപക്ഷിയാണ് ആദ്യം പറയുന്നത് പൂർവപക്ഷമാണ് കുത്തഹ എന്തുകൊണ്ട് സിദ്ധാന്തം ചോദിക്കുന്നു ഏവം ശബ്ദ സംയോഗാത് ഏവം എന്ന് പറയുന്ന ഒരു ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നു അതെന്താണ് അധോ ഏവം വിദ്വാൻ പ്രാണി നിശ്രേയസ്വം വിദുത്വ ഇതി തത്ര തത്ര ഏവം ശബ്ദേന വേദ്യം വസ്തു നിവേദ്യത അവിടെ പല സ്ഥലത്തും ഏവം വിദ്വാൻ വിദ്വാൻ എന്ന് പറഞ്ഞാൽ ഉപാസിക്കുന്നവൻ ഏവം ഇപ്രകാരം എന്ന് പറഞ്ഞു ഇപ്രകാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അവിടെ പറഞ്ഞിരിക്കുന്നവനെ അപ്പൊ ഓരോ സ്ഥലത്തും പറഞ്ഞിരിക്കുന്നവനെ ഉപാസിക്കണം ബാക്കിയുള്ളതിനെ കൊണ്ടുവരേണ്ട കാര്യം ഇല്ല എന്ന് ഏവം ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പോ ഉപാസനയെക്കുറിച്ച് ഭാഷകാരൻ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് ഇതിന്ന് നമ്മൾ മനസ്സിലായി പോകണം ഏവം ശബ്ദ സംയോഗ അധോയ ഏവം വിദ്വാൻ ഇങ്ങനെ ഉപാസിക്കുന്നവൻ പ്രാണി നിശ്രേയസ്സും പ്രാണന നിശ്രേയസത്വത്തെ കണ്ടിട്ട് ഇത് തത്വത്ര ഏവ ശബ്ദേന വേദ്യം വസ്തു നിവേദ്യത ഇവിടെ എല്ലാം ഏവം ഏവം എന്നുള്ള ശബ്ദം കൊണ്ട് വേദ്യമായ വസ്തുവിനെ ബോധിപ്പിക്കുന്നു ഏവം ശബ്ദശ്ച സന്നിഹിത അവലംബനോ എന്ന ശാഖാന്തര പഠിതം ഏവം ജാതീയകം ഗുണജാതം ശക്നോതി നിവേദയിലും ഏവം എന്നൊരു ശാഖയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രകാരം എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞതുപോലെ തന്നെ അതിനർത്ഥമുള്ളൂ വേറൊരു ശാഖയിലുള്ളതുപോലെ അപ്രകാരം എന്നർത്ഥം കൊടുക്കാൻ പറ്റും പറ്റത്തില്ല അതുകൊണ്ട് ഓരോ ശാഖയിലും എങ്ങനെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഉപാസി എന്നാണ് പൂർവക്ഷിയുടെ അഭിപ്രായം ഏവം ശബ്ദസ്ഥ ഏവ ശബ്ദ സന്നിഹിത അവലംബനോ സന്നിഹിതമായിരിക്കുന്നതിനെ ആശ്രയിക്കും തൊട്ടടുത്തുള്ളതിനെയാണത് ആശ്രയിച്ചിരിക്കുന്നത് എന്നാൽ ശാഖാന്തര പഠിതം മറ്റ് ശാഖയിലുള്ളതിനെ ഏവം ശബ്ദം കൊണ്ട് ഗ്രഹിക്കാൻ കഴിയില്ല ഏവം ജാതീയകം ഗുണജാതം ഈ പറഞ്ഞ അവശിഷ്ടത്വാദി ഗുണങ്ങൾ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടേക്ക് മാത്രം ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല ശാഖാന്തര പഠിതം ആ മറ്റ് ശാഖകളിൽ പഠിച്ചിട്ടുണ്ട് ആവർത്തിച്ച് പഠിച്ചിട്ടുണ്ട് പരിപഠിതമെന്നു പഠിതമെന്നു ഇതിൽ പഠിതമെന്നാണ് കുഴപ്പമില്ല രണ്ടായിരം പരിപഠിതമെന്ന് വെച്ചാൽ ആവർത്തിച്ച് പഠിച്ചാന്നുള്ളത് കേട്ടോ ഏവം ജാതീയകം ഗുണജാതം ഇത്തരത്തിലുള്ള ഗുണങ്ങളെ നിവേദയിതും നശക്നോതി ബോധിപ്പിക്കാൻ അവയ്ക്ക് ശേഷിയില്ല ഏവം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നവരെ ഉപാസിക്കുക എന്നുവെച്ചാൽ അവിടെ വസിഷ്ഠത്വാദി പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനെക്കൂടെ അവിടെ ചേർത്ത് ഉപാസിക്കാൻ പാടില്ല എന്നാണ് പൂർവക്ഷി പറയുന്നത് തസ്മാത് സ്വപ്രകടനസ്ഥൈരേവ ഗുണൈർ നിരാകാംക്ഷത്വം അതുകൊണ്ട് അതാത് പ്രകടനത്തിലുള്ള ഗുണങ്ങളെ കൊണ്ട് തന്നെ അവിടെ വാക്യം നിരാകാംക്ഷമാകുന്നു ഇനി എന്തെന്നുള്ള ആകാംക്ഷ അവിടെ നിന്നും ഉണ്ടാകുന്നില്ല ഇത്രയും മതിയോ ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമോ ഇനി മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ ഇങ്ങനെയുള്ള ആകാംക്ഷയൊന്നും അവിടെ ഉണ്ടാകത്തില്ല കാരണം ഏവം എന്ന് പറഞ്ഞത് കൊണ്ട് ആകാംക്ഷയെ ശമിപ്പിച്ചു ഇങ്ങനെ ഉപാസിക്കുക എങ്ങനെയാണ് ഉപാസിക്കേണ്ടതെന്ന് പറഞ്ഞതിന് ശേഷം ഏവം ഇപ്രകാരം ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എപ്രകാരമെന്ന് വേറൊരു ശാഖയിൽ പോയി അന്വേഷിക്കേണ്ട ആകാംക്ഷ ഉണ്ടാകത്തില്ല പറഞ്ഞതുപോലെ അങ്ങ് ഉപാസിച്ചാൽ മതി തസ്മാ സ്വപ്രകരണസ്ഥൈരൈവ അതാത് പ്രകരണങ്ങളിലുള്ള ഗുണൈഹി അവിടെ എന്ത് ഗുണമാണോ പറഞ്ഞിരിക്കുന്നത് നിരാകാംക്ഷം ഒരിടത്ത് ശ്രേഷ്ഠത്വം പറഞ്ഞു അവിടെ അത് മതി ഒരിടത്ത് വസിഷ്ഠത്വം പറഞ്ഞു അവിടെ അത് മതി അങ്ങനെ ഉപാസിക്കുക ഭാവന ചെയ്യുക ഏവം പ്രാപ്തേ പ്രത്യാഹ ഈ പൂർവക്ഷം പ്രാപ്തമാകുമ്പോൾ പ്രത്യാഹ മറുപടി പറയുന്നു. അസ്യരന്യമേ ഗുണാഹ ക്വചിതുക്ത വസിഷ്ഠത്വാദയോ അന്യത്ര, ഭാഷ്യകാരൻ പറയുന്നു. ദൈവം പറഞ്ഞതിനെ കുറിച്ച് ഭാഷ്യകാരൻ ശരിയായി വിചാരം ചെയ്തിട്ട് ദൈവത്തിന് വിട്ടുപോയ കാര്യങ്ങളെല്ലാം ഭാഷ്യകാരൻ കൂട്ടിച്ചേർക്കുകയാണ്. അതല്ലേ പറയാൻ പോകുന്നു. ഇവം പറത്തെ പ്രത്യാഹ, ഇത്രയും പൂർവക്ഷി പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നു എന്നാണ്. ഇനി എന്താണെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നു? എല്ലാ ശാഖയും പഠിക്കാതെ വേദം മനസ്സിലാക്കാൻ പറ്റില്ല എന്നല്ലേ? എല്ലാ ശാഖയും പഠിക്കാതെ വേദം മനസ്സിലാക്കാൻ പറ്റില്ല എന്നല്ലേ? അല്ല, നോക്കാം എന്താ ഭാഷകാരൻ പറയുന്ന നോക്കാം ആദ്യം. അതല്ലേ, നമ്മൾ അങ്ങോട്ട് കടന്നില്ലല്ലോ. അങ്ങോട്ട് കടന്നാലേ നമുക്ക് അറിയാൻ പറ്റും എന്താ പറയുന്ന. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഭാഷകാരൻ പറയട്ടെ, പിന്നെ ചോദിക്കാം. അസിയരൻ നിമയ ഗുണാഹ, ഈ ഗുണങ്ങളെല്ലാം ചേർക്കണം. ഉക്താഹ ക്വചിത് ഉക്താഹ വസിഷ്ഠത്വയോ അന്യത്രാവി, ബാക്കിയുള്ളടത്ത് ഇതൊക്കെ ചേർക്കണം എന്നാ. ഐകരൂപ്യം വേണം ഉപാസനയ്ക്ക്. അപ്പോൾ ഈശ്വരൻ പറഞ്ഞ സാധനമാണെന്ന് പറഞ്ഞാലും മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഇതിൽ കൂട്ടിച്ചേർക്കുകയും മാറ്റിയും എന്ത് വേണം ചെയ്യാം എന്നുള്ളതാണ്. എന്നാൽ ഈശ്വരൻ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ മനുഷ്യന്റെ ജോലി കുറഞ്ഞത്, ഒരേ രൂപത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഈ മനുഷ്യർ തമ്മിൽ വഴക്കും മക്കാണും ഒന്നും ഉണ്ടാകത്തുമില്ലായിരുന്നു. ഈശ്വരൻ ഓരോ സ്ഥലത്ത് ഓരോ വേദം വെളിപ്പെടുത്തി, ഒരിടത്ത് ബൈബിൾ, ഒരിടത്ത് ഖുറാൻ, ഇവിടെ ഇറുക്കേജു സ്വാമി, ഇതെല്ലാം ഒരേ രൂപത്തിലായിരുന്നെങ്കിൽ പക്ഷപാതമില്ലാതെ, അങ്ങനെ ഒരു ബുദ്ധി ഈശ്വരനുണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യർ തമ്മിൽ ഇതിന്റെ പേരിൽ അടി ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു. അങ്ങനെ അത് തന്നെ ഓരോ സ്ഥലത്തുള്ള മനുഷ്യര് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കട്ടെ, ഇതിന്റെ പേരിൽ എന്ന് ചിന്തിക്കാതിരുന്നുവെങ്കിൽ അല്ല, ഒരു ഗ്രന്ഥം കൊടുത്തിട്ട് അടിക്കുന്ന ഇതുകൊണ്ടല്ലേ പലയിടത്തും പല രീതിയിൽ പറഞ്ഞു. അവിടെയുണ്ട് ഈ വ്യത്യാസം, അതുകൊണ്ടല്ലേ അടിക്കുന്നത്. ഈ പറയുന്ന വ്യത്യാസം എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ട്. പലയിടത്തും ദൈവത്തിന്റെ നാക്ക് പഴച്ചു പോയി. ഈ വ്യത്യാസങ്ങളുടെ പേരിലാണല്ലോ മനുഷ്യ അടിക്കുന്നത്. ആ, ഈ അടി ഒഴിവാക്കാൻ വേണ്ടി ഇതുപോലുള്ള ആൾക്കാർ അങ്ങനെയും വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ട് അടി മാറുന്നില്ല. അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്താൻ മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരുന്നു എന്ന് വിചാരിച്ച കാര്യം വല്ല വ്യത്യാസമുണ്ട്. പക്ഷെ ഇത് ഒഴിവാക്കേണ്ടത് ആരായിരുന്നു? ദൈവമായിരുന്നു ഇത് ഒഴിവാക്കേണ്ടിയിരുന്നു. ഒരു വ്യത്യാസം വരാത്ത രീതിയിൽ ഒരുപോലെ തന്നെ പറയുന്നു. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതെല്ലാം സൃഷ്ടിച്ചത്, ഇതെല്ലാം പറഞ്ഞുകൊടുത്തത് ദൈവമാണെങ്കിൽ ഈ നടക്കുന്ന എല്ലാ കലാപത്തിനും നേരിട്ടുള്ള ഉത്തരവാദിത്വം ദൈവത്തിന് തന്നെ വരും. അതിൽ നിന്ന് മാറി നീക്കാൻ പറ്റത്തില്ല. ഈ ഗ്രന്ഥങ്ങൾ പറഞ്ഞു കൊടുത്ത് ആളിന് തന്നെ വരും. കാരണം പറഞ്ഞതിന് വ്യത്യാസം അതോ ഇനി പറയണത് മനുഷ്യന്റെ ബുദ്ധിയുടെ വ്യത്യാസമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് പറഞ്ഞാലും ശരിയാവത്തില്ല. എന്തുകൊണ്ട്? ബുദ്ധി അതുപോലെ ഒരുപോലെ കൊടുക്കണമായിരുന്നു. കാരണം അതും ദൈവമല്ലേ സൃഷ്ടിച്ചു കൊടുത്ത്. ബുദ്ധി സൃഷ്ടിച്ചാൽ അതും ദൈവമല്ലേ? അപ്പോൾ ഒരുപോലെ ബുദ്ധിയും കൊടുക്കണമായിരുന്നു. ഇവർ തമ്മിലടിക്കാതിരിക്കും. അതും ചെയ്തില്ല. പറഞ്ഞു കൊടുത്താണെങ്കിലോ പലതരത്തിൽ പറഞ്ഞതെല്ലാം ഒരുപോലെ എന്ന് പറയാൻ പറ്റില്ല, കാരണം പല ഭാഷകളിൽ പറഞ്ഞു, പല വാക്യങ്ങൾ പറഞ്ഞു. ഇവിടെ തന്നെ ഓരോ ശാഖക്കാർക്കും ഓരോന്ന്, ഒരിടത്ത് ഒന്ന് പറഞ്ഞു, ഒരിടത്ത് മറ്റൊന്ന് പറഞ്ഞില്ല. ദൈവം നേരിട്ട് പറഞ്ഞു എന്ന് പറയുന്നതിനൊന്നും ഇനി അധികകാലം ആയുസില്ല. കുറച്ചു കാലം കൂടെ ഈ തലമുറയൊക്കെ വേണ്ടി വന്നോ ഒന്നോ രണ്ടോ തലമുറകളിലൊക്കെ നിൽക്കും. അപ്പോഴത്തേക്ക് ആ ബുദ്ധി ജാഢ്യം അങ്ങോട്ട് മാറും, അതുകൂടെ മാറും. പിന്നെ ഇതൊന്നും ആരും പറയത്തില്ല. അധികകാലം ഏറിയല്ല, 100 വർഷം അതിയുമ്പോൾ നേരിട്ട് പറഞ്ഞ ഏർപ്പാടെന്നുള്ളത് അതോടുകൂടി തീരും. പിന്നെ അത് പറയാൻ, നേരിട്ട് പറയാൻ ആരും കാണത്തില്ല. എല്ലാ കാലത്തും ഇത് പറഞ്ഞാൽ കേൾക്കാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്നില്ല. എല്ലാ കാലത്തിലും ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്നില്ല. മനുഷ്യന്റെ ബുദ്ധിക്ക് പരിണാമം വരുമെന്ന്. മനുഷ്യന്റെ ബുദ്ധിക്ക് വ്യത്യാസം വരും, ചിന്താശേഷി മാറി വരും. മുന്നോട്ടല്ലേ പരിണമിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, വ്യത്യാസം വരും. അസ്യരണ്യമേ ഗുണ ക്വചിതുക്താ വിഷ്ടത്വാദിവാന്യത്ര. ഒരിടത്ത് പറഞ്ഞ ഗുണങ്ങൾ വേറിടത്തും ചേർക്കാം ഭാഷകാരൻ പറയാണ്. കുതഹ പുരോക്ഷി ചോദിക്കുന്നു, സർവാഭേദ. ആ പറയുന്നതിന് യുക്തി പറയുന്നു, സർവാഭേദം. അതേ സൂത്രത്തിൽ സർവ അഭേദ എന്ന് പറഞ്ഞത് ഇതിനെക്കുറിച്ചാണെന്ന് ഭാഷകാരൻ കണ്ടെത്തിയതാണ്. സൂത്രത്തിൽ സർവ അഭേദ അന്യം ഇമേ, ഈ പറയുന്ന കാര്യം ഈ പ്രാണോപാസനയെ കുറിച്ചാണെന്നുള്ളത് ഭാഷ്യകാരൻ പറയുകയാണ്. അല്ലാതെ ആ സൂത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആശയം തോന്നുമോ? ഇത് പറയുന്നത് പ്രാണോപാസനയെ കുറിച്ചാണ്. സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സർവാഭേദ അന്യം ഇമേ, ഈ പറയുന്ന കാര്യങ്ങളും അതുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷേ അങ്ങനെയാണ് വ്യാഖ്യാനിച്ചു വരുന്നത്. അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെയാണ് സർവത്ര വഹി തദേവ ഏകം പ്രാണവിജ്ഞാനം അഭിന്നം പ്രത്യഭിജ്ഞായതേ. അത് പറയാൻ ഭാഷകാരന്റെ പ്രഥമമായ യുക്തി എന്താണ്? ഈ ശാഖകളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. ഇവിടെ എല്ലായിടത്തും ബാക്കി എന്തെല്ലാം ചർച്ച ചെയ്താലും വിഷയം പ്രാണോപാസനയാണ്. അത് നമ്പർ 1. പ്രാണോപാസന ഇവിടെയൊക്കെ ചർച്ച ചെയ്യുന്നു. അതിൽ വശിഷ്ടത്വം ഒക്കെ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ പ്രാണോപാസന എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതാണ് സർവത്രവ്യഹി തദേവ ഏകം പ്രാണവിജ്ഞാനം അഭിന്നം. അതിന് വ്യത്യാസമില്ല. പ്രത്യഭിജ്ഞായതേ, അതിന്റെ പ്രത്യഭിജ്ഞ ഉണ്ട്, അത് തന്നെയാണ് ഇതെന്നുള്ള ബോധമുണ്ട്. പ്രാണസംവാദാദി സാരൂപ്യ. എന്തുകൊണ്ട് പ്രാണോപാസന എന്ന് പറയുന്നത്? കാരണം എല്ലായിടത്തും ഈ പ്രാണസംവാദമുണ്ട്, ഇന്ദ്രിയ അങ്ങളുടെയും മറ്റ് സംവാദമുണ്ട്. അവർ തമ്മിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ആരാണ് ജ്യേഷ്ഠൻ ശ്രേഷ്ഠൻ എന്നല്ല. പ്രാണവിജ്ഞാനം എന്ന് പറയുമ്പോൾ പ്രാണോപാസന, പ്രാണസംവാദം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾ ഉള്ള പരസ്പരമുള്ള ഇവിടുത്തെ വഴക്ക്. അഭേദേജ വിജ്ഞാനസ്യ കഥം ഇമേ ഗുണാഹ ക്വചിതുക്താഹ അന്യത്ര ന അസ്യേരൻ പറയുന്നു. വിജ്ഞാനം ഒന്നാണെങ്കിൽ, ഉപാസന ഒന്നാണെങ്കിൽ, ഒരിടത്ത് പറഞ്ഞ ഗുണങ്ങളെ എന്തുകൊണ്ട് മറ്റിടത്ത് ചേർത്തുകൂടാ? ഈ പറയുന്നത് ഭാഷകാരം പറയുന്നത് വെറുതെ അങ്ങ് പറയുകയല്ല, വേദ വിചാരം ചെയ്ത മീമാംസകളുടെ ചില നിയമങ്ങളനുസരിച്ച് പറയണം. കർമ്മങ്ങളിലും മറ്റും ഇങ്ങനെ ചെയ്യും. ഒരു യാഗത്തിൽ ഉപയോഗിക്കുന്ന, ഒരു യാഗത്തിൽ ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ വേറെ സ്ഥലത്തും കൂടി ചേർക്കും അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വിചാരം ഉണ്ട് വേദത്തിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഷകാരം പറയുകയാണ്, വേദവിചാരത്തിലുള്ള തൻ്റെ പരിചയത്തെ മുൻനിർത്തി പറയുന്നതാണ് വെറുതെ എന്ന് പറയുന്നത്. കേവല യുക്തിയല്ല, വേദത്തിലെല്ലായിടത്തും ഇങ്ങനെയാണ്. വൈദികമായ കർമ്മങ്ങളെ സംബന്ധിച്ചായാലും ശരി, വേദം പഠിച്ചിട്ട് ആർക്കും കർമ്മം ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ഇന്നും കർമ്മങ്ങളുടെ ഒരു പൂർണ്ണമായ രൂപമില്ല. പലയിടത്തും എങ്ങനെയാണ് അനുഷ്ഠാന ഭാഗത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ജ്യോതിഷ്ഠോമേന ചെയ്ത എന്ന് പറഞ്ഞുകൊണ്ടായോ ജ്യോതിഷ്ഠോമം എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ നിമിഷവും ചെയ്യേണ്ടത് എങ്ങനെ? ഇതെല്ലാം പിന്നീട് വൈദികന്മാർ വിചാരം ചെയ്ത് കൽപ്പസൂത്രങ്ങളിലും മറ്റും വ്യക്തമാക്കി അനുസരിച്ച് യാഗം ചെയ്യാൻ പറ്റില്ല. വേദം പഠിച്ചുകൊണ്ട് ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനുവേണ്ടി ചെയ്ത വിചാരമാണ് പൂർവമീമാംസ എന്ന് പറയുന്നത്. അതിൽ ഇത്തരം ചില യുക്തികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, വിജ്ഞാന ഉപാസന അഭേദമാണെങ്കിൽ ഒരിടത്തുള്ള ഗുണങ്ങളെ മറ്റൊരിടത്തും ചേർക്കാം, ദോഷമില്ല. മീമാംസ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതാണ് വിജ്ഞാനസിച്ച അഭേദേ, വിജ്ഞാനം അഭേദമായി സ്വീകരിച്ചാൽ അഭേദേ സതി എന്നർത്ഥം. കഥമിമയ ഗുണാഹ കൊച്ചുക്ത അന്യത്രനാസീൻ, ഒരിടത്ത് ഇമയ ഗുണായ ഗുണങ്ങൾ ഒരിടത്തുള്ള പറഞ്ഞത് അന്യത്രനാസീൻ എങ്ങനെ കൂട്ടിച്ചേർക്കാതിരിക്കാൻ പറ്റും എന്നാണ്. അതാണ് സർവ അഭേദാത് അന്യത്ര ഇമേ. അത് തന്നെ സർവ അഭേദാത് അന്യത്ന ഇമേ, അന്യത്ര ചേർക്കാൻ പാടില്ല എന്നിങ്ങനെ പറയാൻ പറ്റും. മറ്റു സ്ഥലങ്ങളിൽ അതിനോട് ഭാഷകാരൻ അന്യത്ര എന്ന് വ്യാഖ്യാനിച്ചു. അന്യത്ര ഇത് ചേർക്കാൻ പാടില്ല എന്നിങ്ങനെ പറയാൻ പറ്റും, ഇത് ചേർക്കാം എന്നർത്ഥം. പക്ഷെ അതിനൊരു വലിയ തകരാറുണ്ടെന്നാണ്, അതടുത്ത് പറയും.